ലോകത്തെ സുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ പ്രതി സുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ പാനപാത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാദകമത് പാനപാത്രം നിന്റെ ഈ നേത്രം തക്കി നിൻ വാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ തക്കി നിൻ വാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ തവാധര ശോഭയാൽ ഈ ഭൂമിയിൽ പല കോടി പുതിർത്തു കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ നിലാവിൻ പൊൻകതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം നിലാവിൻ പൊൻകതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം കിനാവിൻ പൂമ്പരാഗം ചൂടി നിന്നു നിന്റെ താരുണ്യം കിനാവിൻ പൂമ്പരാഗം ചൂടി നിന്നു നിന്റെ താരുണ്യം മുഖാസവലഹരിയാൽ വീഞ്ഞാക്കിയൻ ഭാവാർദ്രഗാനങ്ങൾ കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ